മുപ്പതാം ദശകം. ജീവിച്ചു പുണ്യബലനാ ബലീന്ദ്രനിഘ്നൻ ശുക്രപ്രഭാവമതിനാൽ മഖജാതവീര്യൻ പേടിച്ചു ദേവകളൊളിച്ചിടവേ ത്രിലോകം വന്നാൻ പരാക്രമി സുദർശനഭീതിയെന്നെ ഖേദിച്ചുപോൽ അതിഥി പുത്രവിഷാദമൂലം ഭർത്താവ് കാശ്യപദം ശരണം ഗമിച്ചാൾ പ്രേയാൻ പറഞ്ഞു തവ പൂജ പയോവ്രതാഖ്യം പന്ത്രണ്ടു നാൾ പരമഭക്തിയോടാചരിച്ചാൾ പൂജാവസാനം അവൾ കണ്ടു ഭവത്സ്വരൂപം നീലം ചതുർഭുജയുതം വിലയിക്ക നിന്നിൽ ആ നമ്രയോടരുളി ഞാൻ മകനായി ജനിക്കും മിണ്ടായ കണ്ടതിവനെ ഭഗവൻ മറഞ്ഞു. ബ്രഹ്മൻ സ്തുതിച്ചു മുനി കാശ്യപനിൽ പ്രവേശിച്ചെത്തി ഭവാൻ അതിഥി തന്നുദരത്തിലെന്നാൾ ആ ദ്വാദശീ ശ്രവണ പുണ്യദിനത്തിൽ നിന്നെ പറ്റിയിടിനാൾ വിശദ വൈഷ്ണവരൂപമോടെ പുണ്യാശ്രമത്തിൽ മഴയായി കുസുമങ്ങൾ പെയ്തു വാനോർ പെരുമ്പറ മുഴക്കി കുതൂകലത്താൽ കൈകൂപ്പിനാർ ജയ ജയേതി വണങ്ങിനാർ നിന്മാതാപിതാക്കൾ പടുവാം വടുവായുടൻ നീ ബ്രഹ്മാതിരങ്ങുപനയിച്ചു ഭവാനു മൗഞ്ചീതണ്ടാദിനാക്ഷവലയങ്ങളുമേകി നിന്നാർ ശ്രീശങ്കരൻ ചമത നൽകി വിളങ്ങി അശ്വമേധോദ്യതൻ ബലിഗൃഹത്തിനു പോയി നീയും ഈടുറ്റ നിൻ തനുവിയെത്തി ഇളക്ക ഇളക്കം മേലാൽ വരും വലിയ ഗൗരവ സൂചനം പോൽ വൈരിപ്രതാപ ശമനത്തിനു പോൽ പിടിച്ചു ഛത്രം സുരാരിമഥനക്ഷമമായ ദടും നീ നർമ്മദോത്തര തടത്തിൽ മഹാശ്വമേധശാലാപ്തനായി മിഴിമയങ്ങിതവ പ്രഭാവാൽ ആരർക്കനോ ദഹനനല്ലി സനൽകുമാരയോഗീന്ദ്രനോ വിവിധമൂർത്തിതു ശുക്രമുഖ്യർ തൊൽക്കാന്തിയാൽ ദ്യുതി കുറഞ്ഞെതിരേറ്റു ശുക്രൻ കോരിത്തരിച്ചസുരനും തവരൂപഭംഗ്യ തൃപ്പാദസേവനകരൻ സുഹൃദാഢ്യനാർന്നു ഭക്ത്യാ ശിരസിലതിപുണ്യമിയെന്ന തീർത്ഥം പ്രഹ്ലാദവംശജതയാം മഘപുണ്യമാം ഭൂദേവാർച്ചയാം ദിതിജനിന്നു ലഭിച്ചു തീർത്ഥം സർവൻ ശിരസിലണിയുന്നിതു ഭക്തിപൂർവം ദൂരീകരിക്ക ഗുരുമന്ദിരവാസാരുഗം.